ശിവ ശിവ നാമ ജപപുരുളി. ചലച്ചിത്ര ശബ്ദരേഖ ജോണി സാഗരിക ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന ബാബ ക്രിയേഷൻസിന്റെ വടക്കുംനാഥൻ. അഭിനയിക്കുന്നവർ മോഹൻലാൽ, മുരളി, ബിജു മേനോൻ, ബാബു നമ്പൂതിരി, വിനി, ഷമ്മി തിലകൻ, പത്മപ്രിയ, കാവ്യ മാധവൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ. സംഗീതം രവീന്ദ്രൻ. കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി. സംവിധാനം ഷാജുൻ കരിയാൽ. നിർമ്മാണം എ വി ഗോവിന്ദൻകുട്ടി, രാജൻ തളിപ്പറമ്പ്. ഒന്ന് കുളിച്ച് വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം. ക്ഷമിക്കണം നരേന്ദ്രജി, പരമേശ്വര പ്രഭു കോപിച്ചിരിക്കുന്നു. ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കുന്നു. വഴി അത്രയും അഞ്ചാറ് ദിവസമായിട്ട് ബ്ലോക്കാ. മിനിഞ്ഞാന്ന് ഗ്വാളിയോർ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ളൊരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു പൊടിയും കിട്ടിയിട്ടില്ല. മിലിറ്ററിക്കാര് തരേണ്ടത്ര എവിടെ തരാനാ? പാതാളഗംഗയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴി ക്ലിയർ ആണ്, അവരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ സന്തോഷ ശർമ്മജി? ആ വരൂ. നാല് വർഷം മുമ്പ് മരിച്ചു പോയ എന്റെ ഏട്ടനെ കണ്ടു എന്ന് അമ്മ പറയണേ. അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തില്. കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എന്റെ ഏട്ടൻ, പ്രൊഫസർ ഇരിങ്ങണ്ണൂർ ഭരതപ്രശാരണി. വലിയ പണ്ഡിതനായിരുന്നു. അഞ്ചു കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ, പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏട്ടൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ പ്രയാഗിൽ നിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഒരു മൺകുടത്തില് ഏട്ടന്റെ ചിതാഭസ്മമായിട്ട് അവിടെ വെച്ച് തന്നെ സമാധിയാ വരുന്നത്രേ. ഏട്ടന്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. ആളിന്റെ കുറച്ചും കൂടി വെക്കതായിട്ടുള്ള ചിത്രം തരുമോ പ്രഭാകർജി? ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെയുള്ള ആളായിരുന്നു ഏട്ടൻ. ശങ്കര ദർശനത്തെ കുറിച്ച് മൂന്നാല് പുസ്തകം എഴുതിയിട്ടുണ്ട്. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ കഥകളെയും പഠിച്ചിട്ടുണ്ട്. വൈദ്യ അറിയാം, ജ്യോതിഷം അറിയാം, ജീനിയസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതായിരുന്നു ശർമാജി എന്റെ ഏട്ടൻ. ഭരതപ്പിഷാരടി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയ, ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ. അരുത്, അടിവഴക്കുണ്ട് നിലത്തില്ല. എന്റെ കൂടെ നീ മടങ്ങി വരണം. നിർബന്ധിക്കരുത് എന്റെ അമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും, ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകിൽ എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കെ കൊല്ലുക. വലിയ പുണ്യ നദിയല്ലേ? എന്റെ മകന്റെ കൈയുണ്ടാവുമ്പോ എളുപ്പ കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കുന്നു നീ. ഞാൻ പറയുന്നതൊന്ന് കേക്കന്റെ കുട്ടിയെ, ഈ മുടിയൊക്കെ വെട്ടി കുളിച്ചു വാങ്ങിയേ കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്. ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ, നിന്റെ പേരില്ലമ്മ. ഞാൻ എങ്ങോട്ടുമില്ല, ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെ മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അതച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാനോ ചതിക്കയല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും? ഭരതാ, കിടന്നോളൂ കിടന്നോളൂ, കാറുമണ്ണ വരെ ഒന്ന് പോവാ ഗോവിന്ദ മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ടേ വക്ക്. ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കുകയല്ലേ കുട്ടി ഇവിടെ. നിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത, ഒക്കെ നേരെ ആയിക്കോളും. ഇത് നീ ഋഷിയേശിന്ന് കൊണ്ടുവന്ന പെട്ടിയാലേ? നേരെ പൊന്നും പെണ്ണും ആവൂതില്ലേ? അവിടെ പാമട കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്. ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. അതെ, എന്താ നിന്റെ ഭാവി പരിപാടികള്? ഒന്നും ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ചു തീർത്തുപോയെന്ന മാമേ. ഞാൻ മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയ, അത്ര തന്നെ. അടുത്ത ആഴ്ച അവര് വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ. ഗോവിന്ദാമ അനുസരിച്ച് അത് നടക്കും. ഒന്നും നിർത്തണ്ട. പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഒടുക്കം നിനക്ക് വേണ്ട ഗതി വരും, പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടും മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം? കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 പന്തിയിടാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണാ പിന്നെ 10 പന്ത്രണ്ട് വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പേര്. 13-ാമത്തെ വയസ്സോട്ട് തുടങ്ങായില്ലേ 7-ന് ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങള്. 10-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴോ അപ്പോഴേക്കും തുടങ്ങായി ഷുഗറ്, പ്രഷർ, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ണങ്ങള്. ഒടുക്കം മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ഡേം, ഒരു ബലൂൺ പൊട്ടിപ്പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ, അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര, എന്താ രുക്മാവതി അമ്മേ, എന്താ ഗോവിന്ദമ്മേ, ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ? എന്തിനാ കുട്ടി ഇങ്ങനെ മരണ പാച്ചില് പറയണേ? രക്തസമ്മർദ്ദം കൂടി പൊട്ടിത്തെറിക്കല്ലേ നിന്റെ ഹാർട്ട്. ഇതിലും ഭേദാതാ, പോയില്ലേ ക്ലാസ്സിൽ വെച്ചിട്ട് മാനം. അതിനാ പറഞ്ഞതുണ്ടോ കുട്ടിക്ക് മാനം? എന്താ ചോദിച്ചത്? ഇന്നലെ വെളുക്കോളം കഥകള ഉണ്ടായിരുന്ന വീട്ടിലെന്നോ? എന്നെ കേട്ടോളൂ, ഇന്നലെ വെളുക്കോളം ഇല്ലായിരുന്നു, എന്നാൽ ഇന്ന് വെളുക്കോളം ഉണ്ട്. താനും മതം കീചക മതം പ്രാന്തണ്ടോ തനിക്ക്? തൽക്കാലം ഇല്ല, ഇനി എടുപ്പിക്കാണ്ടിരുന്ന മതി മാഷ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ വെച്ച് നീ എന്റെ മുറപ്പെണ്ണാണെന്നും മുയൽ കുഞ്ഞാണെന്നും ഒന്നും നോക്കില്ല ഞാൻ. അവിടെ ഞാൻ വേദാന്തം പഠിപ്പിക്കണ ഭരത പിഷാരടി മാഷ്, നീ എന്റെ സ്റ്റുഡന്റ് മീര ബാലരാമ പിഷാരടി. അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത്, എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ. ഈടേട്ടന്റെ മാഷിന് അഹങ്കാരം ഇത്തിരി കൂടുണ്ടെന്ന് ഞാനേ കേട്ടു. ക്യാമ്പസിലെ സ്വീകരണത്തിൽ പങ്കെടുത്തില്ലാന്നും കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നപ്പോ പുരസ്കാരങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി എന്നും ഒക്കെ കേട്ടു. അതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? അർത്ഥമുണ്ട്. മനസ്സ് നെരുപ്പോട് പോലെ നീര് പിടിപ്പിച്ച് വലതും കുത്തിക്കുറിച്ചതിന് ഈശ്വരൻ തരുന്ന പുണ്യ അതൊക്കെ. പുറങ്കാലെടുത്ത് തട്ടിക്കളയരുത് മാഷെ അതൊക്കെ. എന്തിനാ എന്തിനാ മീര, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ട് മാഷെ, തൃശൂർ പൂരം തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ടി നിൽക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ? ആ ഒറ്റക്കൊമ്പിന് എന്തിനാ എന്തിനാ കുട്ടികൾ അതിനെ സ്നേഹിക്കണേ, ആരാധിക്കണേ? ആ തലയെടുപ്പൊന്ന് കാണാൻ, ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ, പിന്നെ പിന്നെ അതിന്റെ വാലിൽ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോതിരം ഉണ്ടാക്കി വിരലിലിടാൻ, മനസ്സിന്റെ പേടി മാറ്റാൻ, ജന്മത്തിന് മോക്ഷം കിട്ടാൻ. ഇതിലപ്പുറം പറയാനുള്ള വേദാന്തം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മാഷേ. എനിക്ക് മടുത്തു ചേട്ടാ, കണ്ടു ചേട്ടനിത്. മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തേന് അവൻ തന്നെ സമ്മാനം എന്റെ ആകളെ. എവിടെ ഉണ്ടവൻ? വീടിന്റെ ഉറപ്പ് നിറക്കാൻ മുൻകൂറിൽ അമ്മയെ എഫ്ഐആറിന്റെ കോപ്പി ഒന്നല്ലേ ഞാൻ ചോദിച്ചത്? കാജിന് നാലെണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? മുന്തോ എന്റെ കുട്ടിക്ക്. പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുത് അവനെ. സോറി മാഷെ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ അഞ്ചാം വാരി കലങ്ങിയാണ്. മാപ്പ് ഇവന് വേണ്ടി തരാൻ സാറിനോട് ഞാൻ ചോദിക്കുന്നു, മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലൊരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങന്നൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലൊരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ ഡി എൻ എ. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറ്. വേണ്ട, ഞാൻ ഓട്ടം പിടിച്ചു നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സാർ. എ ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. എനിക്ക് കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. കൊല്ലാൻ കൊണ്ടുവാണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം, ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങുന്നതാ. കേറാ താൻ തോന്നി. കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര, നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ശാരടി മാഷോ, എന്നിട്ട് കേറി വാ. നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല, ഫസീല, രണ്ട് ചായ എടുത്തോ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരണം. മാറ്റിയെടുക്കണം ഗഫൂറെ നമുക്കത്. എന്റെ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷെ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്തിലെണ്ണം വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും, എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റുമാഷം ഞാൻ വൈകരുത്. വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗഫൂബായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ശാരദ മാഷേ, വിസയിൽ ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ, വൈകിട്ട് കൂലി ഒരാണോ വരില്ലേ? വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ എടുത്തി? എന്താ? രണ്ടീസായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കറികയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. രണ്ടീസായി പഠിപ്പിക്കണടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാലരാമ കുളത്തിൽ കുളിക്കാൻ പോവച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്? വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏറെ പക്ഷേ എവിടെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം? വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ്. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം. എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ എന്താ വെച്ചാ തുറന്നു പറയുന്നോട്? ഒരു പ്രശ്നമില്ല. ഞാന് കീഴ്പ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ ഒന്നും പറയണ കേട്ടല്ലോ. ആ പേര് ആരായാണ്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ, ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലുണ്ട് ഷാരടി. ദേഹം ആസാനം തണുക്കണം. വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു ഒരു പുറത്തേന്ന് തൊഴുതോളാം ഞാൻ. അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങളെ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ. വേണ്ട കോയിന്ന മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക. കുറച്ച് ദിവസമായി ആളെ തീയതിട്ടിട്ടുണ്ടെന്ന് നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കുന്നു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. എങ്കിൽ ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുകയെന്ന്. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ. ഒരു പുനഃപരിശോധനയില്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണ കൂട്ട് അവസാനിപ്പിച്ചു. ഇനി രാഷ്ട്രപതി വന്ന ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടയിൽ കിടന്ന് പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോണെന്ന് ഷാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി എടുക്കേണ്ടി വരില്ല. രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ള വക ഷാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും 4 പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റുവായച്ചാ കാവുമ്പുറത്തങ്ങാടിയിൽ 4 പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടിയിൽ സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ശൗര്യം ചെയ്ത് പഠിച്ചോളാം ഞാൻ. സോറി സോറി സാർ, സോറി. ആണതും വേടിയോടും നീളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചക്കൻ വരുന്നു തൊട്ടേ. നീല നീലത്തോരണങ്ങൾ മാല പോലെ അലങ്കാരങ്ങൾ ആളിമാറുത്താടിപ്പാടാ അരിയ തത്തേ. നാലൂട്ടം പായസമുണ്ടെന്നാ ബാലമല്ലിച്ചും പറയണ കേട്ടത്. പപ്പടോ പഴന്നൂർക്കോ ഒക്കെ റെഡിയാവുന്നുണ്ട്. എന്താ അച്ഛനും മോനും കൂടെ? മുഹൂർത്തം കൂട്ടോ, എന്നാ അറിയിക്കോളാൻ പറയാ. അല്ലേ ശങ്കര മാമേ? ആ ണ്ട കാളറിഞ്ഞ മാനക്കേടാ. പോവാണ് ഞാൻ. ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം, എന്നാലും മാപ്പ്, 1,00,000,000 മാപ്പ്. കുറിഞ്ഞു പോക്കണ പോലെ 12 വർഷത്തിലൊരിക്കൽ പ്രയാഗിൽ നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. മീര, അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പുറപ്പെടുന്നത്. ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. അമ്മ ശപിക്കരുതെന്നെ, ആരും ശപിക്കരുതെന്നെ. ഇതെന്റെ വിധി, ഇതെന്റെ നിയോഗം. ഇതിലും ഭേദം എന്റെ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു. ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഇവിടെ അച്ഛനായിരുന്നു, വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നു. ഞാൻ ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു, അതിന് ചാടി കയറി ഇങ്ങോട്ട് പോന്നു. കറുത്തു പോയല്ലോ എന്റെ കുട്ടിയെ നീ, വല്ലാണ്ട് അങ്ങോട്ട് മെലിയും ചെയ്തു. എന്താ തണുപ്പ് അവിടെ ഊട്ടിയില്? 4 മണിക്ക് എഴുന്നേറ്റുള്ള കുളി, 1 മണിക്കൂർ മെഡിറ്റേഷൻ, വളരെ സ്ട്രിക്റ്റാ. 8:30 തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം. തലയുടെ ആണിക്കല്ലിലേക്ക് പോവും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ നിനക്ക് അവിടെ? പിന്നല്ലേ, അതെ, വേറൊരു ലോകാ അത്, ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ, നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് വരുന്നുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ട ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു, മറ്റന്നാള് ആറാട്ടോടുകൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നല്ല, എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പഴാ കുഴിമാർത്തി നാ കാലിന് എണീറ്റ് വന്നു. മീര അറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം എന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴി എന്റെ ബുദ്ധി തെളിയണുള്ളൂ, അവളെ അപ്പുട്ട മാമന്റെ അടുത്തേക്ക് അയക്കുക ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിക്കട്ടെ മീര, പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ, പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർ പോക്കോ. ശരി, ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല, നാളെ അമ്മയുടെ തറവാട്ടി പോണോ. ഉത്സവം തുടങ്ങല്ലേ, ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു. നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റിപ്പിറന്ന ഭരതൻ എന്ന ആ കാലഭൈരവൻ. മറക്കണം, നീ എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടി ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. ആ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ, വേണച്ച വല്ല സംസാരിക്കാ, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ശാരദി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാന്ന് തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ? ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ? പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്? അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്നിയാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു നേരെ നീക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ വല്ല കിണറ്റിലോ കുളത്തിലോ ചാടിച്ച അവിടെ ഇരുന്നപ്പോ ഇങ്ങോട്ട്